ഉപനിഷത്തിൽ കിടക്കുന്ന അട്ടയൻ മായി അല്ലെങ്കിൽ മായാവി ശങ്കരാചാര്യണ്ടായിരുന്നു അതിന്റെ കമന്ററി. അപ്പൊ അതെന്താണെന്ന് അറിയണമെങ്കിൽ അവിടെ പോകണം. മറ്റൊരു ടൈം മാത്രം ടൈം കൊണ്ട് കാര്യമൊന്നുമില്ല. എന്താണ് നമുക്ക് മനസ്സിലാവും? അല്ലാമി ശങ്കരാചാര്യ കമന്ററി അതെന്താണെന്ന് പറയുന്ന കാര്യം ശങ്കരാചാര്യ അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇതെന്താണ് മായി എവിടെ ഉണ്ടെന്ന് പറഞ്ഞത്? അതൊന്നും പറഞ്ഞല്ലോ, അത് മായില്ല. മൈ മൈ എന്ന് വെച്ചാൽ എന്നെ അതുമായിട്ട് ബന്ധമില്ല. അത് മായി, ഇത് മൈ മായ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒന്നുകൂടെ മനസ്സിലാക്കണം. എന്താണ് വെറും മായ എന്ന കാരണം? അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട് മായ ഏവ മായ തന്നെയാണ് കാരണം എന്ന് പറയുമ്പോഴും വെറും മായ അല്ല, പിന്നെന്താണ് മായയോട് കൂടിയ മായ രണ്ടുകൂടെ ചേർക്കണം. മായയ നിർമ്മിതം ജഗത് അങ്ങനെയും പറയും. മായയ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? മായ എന്ന് പറഞ്ഞ ചതുർത്ഥിയാണ് തൃതീയ. അപ്പൊ മായയ എന്ന് പറയുമ്പോ അവിടെ എന്തർത്ഥം വരും? കരണം മായയ മായ കൊണ്ട് മായ കൊണ്ട്. അപ്പൊ മായ കൊണ്ട് സൃഷ്ടിച്ചു വന്നു വരും മായ എന്ന് പറയുന്നത്. മായ ഒരു കരണമാകണമെങ്കിൽ അതിന്റെ പിന്നിലൊരു മായ ഉപയോഗിക്കുന്ന ഒരാളാണ്. അതായത് മായയോട് കൂടി ചേർന്നാണ് മായ ഉപയോഗിക്കുന്ന ആള്, മായയോട് കൂടി ചേർന്നാണ്. അതാണ് മായ. ഈ യുക്തിയൊക്കെ വരുന്ന എവിടുന്നാണ്? അദ്വൈതത്തിലെ യുക്തി യുക്തിയൊക്കെ പറയുന്നത് ലോകത്തിൽ പറയുന്നത് കുലാലൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, കുട ഉണ്ടാക്കുന്ന ആൾ, കുശവൻ. അയാൾ എന്ത് ചെയ്യുന്നു? കുടത്തെ ഉണ്ടാക്കും. കുടത്തെ ഉണ്ടാക്കുമ്പോൾ അയാൾക്ക് എന്തോ ഒരു പ്രത്യേക കഴിവുണ്ട് കുടത്തെ ഉണ്ടാക്കാൻ. ആരെങ്കിലും ഒരു കുറെ മണ്ണെടുത്ത് വെച്ച് കുട ഉണ്ടാക്കിയാൽ കുട ആകത്തില്ല. അപ്പൊ പ്രത്യേകിച്ച് കഴിവുള്ള ഒരു കുലാലിന് മാത്രമേ കുടത്തെ ഉണ്ടാക്കാൻ പറ്റൂ. ഇതൊക്കെ കണ്ടിട്ടാണ് യുക്തിയോട് പറയുന്നത്. അപ്പൊ കുലാലനിലിരിക്കുന്ന ആ കഴിവിനാണ് ശക്തി എന്ന് പറയും. കുലാലിന്റെ സാമർഥ്യം, കഴിവ്, ശക്തി. ആ ശക്തിയുള്ള കുലാലിന് മാത്രമേ കുട ഉണ്ടാക്കാൻ പറ്റൂ. അതല്ലാത്ത ഒരാൾ കുട ഉണ്ടാക്കാൻ പറ്റാ കുട ആകത്തില്ല. കാരണം അതിന് വലിയ കഴിവുണ്ടായാലേ പറ്റുന്നെങ്കിൽ അത് മണ്ണുരുളേ ആകത്തുള്ളൂ. ഇത് ലോകത്തിൽ ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടാണ് ശക്തിയുള്ള കുലാലിനെ കുട ഉണ്ടാക്കാൻ പറ്റൂ. ആ കഴിവില്ലാത്തവൻ അവന് കുലാലന്റെ കുടുംബത്തിൽ പറഞ്ഞാലും ശരിയാണ് കുട ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇത് കണ്ടിട്ടാണ്. അപ്പൊ കുട ഉണ്ടാക്കുന്നതിന് എന്തോ ഒരു പ്രത്യേക ശക്തി കുലാലിനുണ്ടെങ്കിൽ ഇതൊരു യുക്തി അവിടെ ഉപയോഗിക്കുകയാണ്. ഇതിന്റെ ദൃഷ്ടാന്തം നമുക്ക് വെച്ചുകൊണ്ട് ഈ ലോകത്തെ സൃഷ്ടിച്ച ഈശ്വരനും എന്തോ ഒരു സാമർഥ്യമുണ്ട്, ഒരു കഴിവുണ്ട് ലോകത്തെ സൃഷ്ടി. അപ്പോ മനുഷ്യനില്ലാത്തത് കുലാലനല്ലാത്ത ഒരു മനുഷ്യനില്ലാത്തതാണ് കുലാലിന്റെ കഴിവ്. അത് കുലാലിനെ ഉള്ളൂ, വേറെ ആരും ആ കഴിവ് കാണുന്നില്ല. അതുപോലെ മനുഷ്യർക്കോ മറ്റ് ആർക്കും ഇല്ലാത്ത ഒരു കഴിവ് ഈശ്വരനുണ്ട്. ആ കഴിവ് അങ്ങനെയാണെന്ന് പറയുന്നത് അതിനെ ഈശ്വരന്റെ ശക്തി എന്ന് പറയും. ഇത് കണ്ടിട്ടാണ് ഈശ്വരന് ഇങ്ങനെ ഒരു ശക്തി ഉണ്ടെന്ന് ഊഹിക്കുന്നു. ഈ കുലാലിന്റെ ദൃഷ്ടാന്തത്തെ വെച്ചുകൊണ്ട് ചിന്തിക്കുന്നു സാമാന്യമായ രീതിയിൽ. എന്നിട്ടാണ് പറയുന്നത് ഈശ്വരന് ഒരു ശക്തിയുണ്ട് മായ. പക്ഷെ അത് കുലാലിന്റെ ശക്തി പോലെ അത്ര നിസാരമായ പോലെ. കാരണം കുലാലിന്റെ ശക്തി കൊണ്ട് കുലാലിന് കുട മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ, മൺപാത്രങ്ങളെ ഉണ്ടാക്കാൻ പറ്റൂ. വേറെ അതിന് ശേഷി ജഗത്തിനെ സൃഷ്ടിച്ച ഈശ്വരന്റെ ആ കഴിവുണ്ട്. ഇത്രയും വിപുലമായിരിക്കുന്ന ജഗത്തിനെ സൃഷ്ടിക്കുക, നിലനിർത്തുക, സംഭരിക്കുക, എല്ലാ കാര്യം ചെയ്യാൻ പറ്റും. അപ്പൊ ആ ശക്തി എന്ന് പറയുന്നത് കുലാലിന്റെ ശക്തി പോലെ ഒരു ക്ഷുദ്രശക്തി, നിസാര ശക്തിയല്ല, ഒരു വലിയ ശക്തിയാണ്. അങ്ങനെ ഒരു ശക്തി ആയതുകൊണ്ടാണ് അതിനൊരു പ്രത്യേക പേര് കൊടുത്തത്. കുലാലിന് കുടത്തെ ഉണ്ടാക്കുന്നതിനുള്ള ആ ശക്തി, അതിനെ സാമർഥ്യം, കഴിവെന്ന് പറയും. മറ്റത് അതുപോലെ ഒന്നുമില്ല. അതുകൊണ്ട് അതിന് മായ എന്ന് പറയും. മനസ്സിലാക്കാനും നിർവചിക്കാനും ഒക്കെ വളരെ പ്രയാസമുള്ളതാണ്. അങ്ങനെയാണ് ഈശ്വരനിൽ മായ കണ്ടെത്തിയത്. ലോകപ്രസിദ്ധമായ, ലോകത്ത് സർവ്വസാധാരണമായിരിക്കുന്ന ദൃഷ്ടാന്തങ്ങളിൽ അതിൽ നിന്നുകൊണ്ട് ചിന്തിച്ചിട്ടാണ് ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള ഈശ്വരൻ, ഈശ്വരന്റെ ശക്തി ഇങ്ങനെയുള്ള സങ്കല്പങ്ങളിലൊക്കെ എത്തിച്ചത്. അങ്ങനെയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ ഞാൻ അവസാനം പറഞ്ഞു അതായത് പറഞ്ഞത് സൃഷ്ടിക്കണം, വിശിഷ്ടനായ കഴിവുള്ള ഒരാൾക്ക് മാത്രമേ ഒരു സാധ്യത വൈശ്വരം മാത്രമേ കഴിയത്തുള്ളൂ. അതൊക്കെ ശരി, അവസാനം പറഞ്ഞു അവസാനം പറഞ്ഞു എന്താണ് ശ്രദ്ധിക്കുന്നു ശ്രദ്ധിക്കുന്ന ഈശ്വരൻ. ഞാൻ അവസാനം പറഞ്ഞത് ആ ലോകത്തിൽ സാധാരണ കണ്ടുവരുന്ന നമുക്ക് മനസ്സിലാക്കാവുന്ന ഇത്തരം ചെറിയ ഉദാഹരണങ്ങളെ വെച്ചിട്ടാണ് ഇതിങ്ങനെയാണെങ്കിൽ ഉടമുണ്ടാക്കുന്നിടത്ത് സംഭവം ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നതെങ്കിൽ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവ് വേണം, ആ സൃഷ്ടികർത്താവിനൊരു ശക്തി ഉണ്ടായിരിക്കണം, ആ ശക്തി വേണം മായ എന്ന് പറയുന്നു. സംഖ്യത്തിൽ ഈശ്വരൻ ഇല്ല, അതുകൊണ്ട് ഈശ്വര ശക്തിയുടെ ആവശ്യം. ആ അവിടെ പിന്നെ പറഞ്ഞത് അവര് നോക്കിയപ്പോ എന്താണ് പാല് ഇരുന്ന് കഴിഞ്ഞിട്ട് തൈരാകും, അവരുടെ വ്യക്തി അങ്ങനെ പോയത് പാല് തൈരാകും. അപ്പൊ പാല് തൈരാകുന്നതിന് ആരും തൈരാക്കുന്നില്ല, വെറുതെ പാലിരുന്ന് കഴിഞ്ഞാൽ പറ്റിയ സമൂഹം തൈരായിരിക്കും. അപ്പൊ അവിടെ വേറെ ഇടപെടുന്നവർ കാണുന്നില്ല, അവരുടെ വ്യക്തി അത് വേറെ മനുഷ്യനെ ഇപ്പൊ ഇടപെടുന്ന കാണുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, അണക്കാതെ വെച്ചിരുന്നാൽ മതി. പിറ്റേ ദിവസം എന്തായിരിക്കും തൈരായിരിക്കും, നല്ല തൈരായിരിക്കും, മോശം തൈരായിരിക്കും, എന്തായാലും തൈരാകും. ചിട്ട തൈരായാലും നല്ല തൈരായാലും എന്താണ് പാല് തൈരായി. ഇങ്ങനെയാണെങ്കിൽ ഇത്ര ആവശ്യമുള്ളൂ പരിണാമത്തിലൂടെ ജഗത്തുള്ളവർ സംസ്കരിച്ചെടുക്കുമ്പോഴത്തേക്ക് അതൊക്കെ ഉണ്ടാവും. അതെന്താ സംഭവിക്കും, അവർ നോക്കുന്നതല്ല, പ്രത്യേകിച്ച് ആരും ഇടപെടാതെ തന്നെ പാലെന്തായി മാറുന്നില്ല, തൈരായി മാറുന്നു. അതിനാണ് ഒരു മാറ്റം പ്രകൃതിയിൽ, അങ്ങനെ മാറ്റങ്ങൾ അവർ കാണുന്നുണ്ട് പ്രകൃതിയിൽ. പെട്ടെന്ന് അതായത് ചൂടായിരിക്കുന്നു, പെട്ടെന്ന് തണുപ്പായി മാറുന്നു, തണുപ്പായിരിക്കുന്നു, പെട്ടെന്ന് ചൂടായി മാറുന്നു. ഇത് പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങളാണ്. അത് നോക്കുകയാണെങ്കിൽ വേറെ ആരും ഇടപെടുന്നില്ല, ഇടപെടുന്നതായി കാണുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതുപോലെയുള്ള മാറ്റങ്ങളുടെ കൊണ്ടാണ് പ്രപഞ്ചം ഉണ്ടായത്. അവിടെ പിന്നെ അറിയാത്ത ഒരാളിനെ കൽപ്പിക്കേണ്ട കാര്യമില്ല. ഈശ്വരനെ കൽപ്പിക്കുന്നത് എന്താണ്, മനുഷ്യന് പരിചയമില്ലാത്ത ഒന്നിനെ കൽപ്പിക്കുകയാണ് ദൈവത്തിന്. സാങ്കേമാർക്ക് അതിന്റെ ആവശ്യമില്ല, മാറ്റങ്ങൾ പ്രകൃതി കാണുന്നുണ്ട്. വെള്ളം ഐസായി മാറുന്നു, വേറെ ഒരു ഇടപെടുന്നില്ല, ഇന്നത്തെ കൂടെ പ്രപഞ്ചമൊന്നുമില്ല. തനിയെ വെള്ളമായി മാറുന്നു, ഐസായി മാറുന്നു, ഐസ് വെള്ളമായി മാറുന്നു. ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കുന്നത് എന്താണ്, പ്രകൃതി പരസ്പരം സഹകരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. ആധുനികമായ ഭൗതിക ശാസ്ത്രത്തിന്റെ അടിത്തറ അവിടെ നിന്നാണ്, സംഖ്യമാരിൽ നിന്നാണ്. പ്രണാമം വിചാരിച്ചു രണ്ടു ഒന്നല്ല ആശയം അവിടെ ഉള്ളത്. പക്ഷെ ചിലർ നോക്കിയപ്പോൾ അങ്ങനെയല്ല, അത് പോരാ. ചിലർക്ക് ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ അവർക്ക് എന്ത് വേണം, അവർക്ക് എന്തെങ്കിലും സങ്കല്പിക്കണം, എന്നാലും ഒരു സന്തോഷം വരും. പ്രകൃതിയിൽ തന്നെ പരിണാമം കൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് കരുതുന്നതിനും അവർക്ക് എന്താണ് ഒരു അതിന്റെയും പിന്നിൽ ഒരു ഈശ്വരനെ സങ്കല്പിക്കും, സങ്കല്പിക്കുമ്പോഴാണ് അവർക്ക് കുറച്ചുകൂടെ അത് അതിനൊരു ഇമോഷണൽ കംഫർട്ട് എന്ന് പറയും. അതാണ് അങ്ങനെ ഒരു ദൈവത്തിനെ അവിടെ സങ്കല്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അതാണ് അവർക്ക് കുറച്ചുകൂടെ സൗകര്യം. അതുകൊണ്ട് അങ്ങനെ സങ്കല്പിച്ചപ്പോഴാണ് നോക്കി പതിനു ഉദാഹരണത്തോടെ കുലാലം പാത്രം ഉണ്ടാക്കും, പ്രപഞ്ചം ഒരു പാത്രമാണ്, അതിനുണ്ടാക്കുന്ന ഒരു കുലാലം പിന്നിൽ വേണം. അങ്ങനെ പല ചിന്തകൾ, ഒന്ന് ശരി ഒന്ന് തെറ്റെന്ന് തന്നെ ഞാൻ പറയുന്നു. അങ്ങനെ തിരിക്കരുത്, അവർക്ക് പ്രകൃതി പരിണമിച്ചു എന്ന് പറയുന്നതിനും അവർ പ്രകൃതിയെ നിരീക്ഷിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ഈശ്വരൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറയുന്നതും ഈ പ്രകൃതിയെ നിരീക്ഷിച്ചിട്ട്, പ്രകൃതി നിരീക്ഷണത്തിൽ നിന്നും. പിന്നെ പ്രകൃതിയെ നിരീക്ഷിച്ചിട്ട് രണ്ട് സിദ്ധാന്തങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു, ഇതിനെ എങ്ങനെ വിലയിരുത്തുന്നു, ഇതിനെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു, അതിന്റെ ഇവാലുവേഷൻ അതനുസരിച്ചിട്ടുണ്ട്. വിലയിരുത്തൽ അനുസരിച്ച് ഒരാൾ പ്രകൃതിയുടെ പരിണാമമായി തന്നെ കാണുന്നു, വേറെ അങ്ങനെയല്ല, ഒരു കർത്താവിന്റെ പ്രവൃത്തിയായി കാണും. അങ്ങനെ ദൈവം ഉണ്ടായത് മനുഷ്യൻ സങ്കല്പത്തിലൂടെ അവരെത്തിച്ചേർന്നു. അപ്പൊ ആ ശക്തി, ആ ശക്തിയാണ് അവർ മായയാക്കി മാറ്റി. അങ്ങനെയാണ് അത് കൊണ്ട് എന്ന് പറഞ്ഞു. മായയാ മായ കൊണ്ട് മായ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അവിടെ അർത്ഥം എന്താണ്, മായയുള്ള മായാവി സൃഷ്ടിച്ചു എന്നർത്ഥം. മായയാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മായാവി, മായ ഉപയോഗിച്ച് സൃഷ്ടിച്ചു. കുലാലൻ തന്റെ ശക്തി കൊണ്ട് കൊടുത്തേ ഉണ്ടാക്കിയത്, അങ്ങനെ മനസ്സിലാക്കും. അതൊക്കെ പിന്നെ അതിന്റെ വ്യാഖ്യാനങ്ങൾ അങ്ങനെയൊക്കെ സംഭവിച്ചു. ഇത്തരം കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ടാക്കുന്നതിനും എന്ത് ചെയ്തു ആഗ്രഹിക്കുന്നു, കൂടെ ഉണ്ടാക്കില്ല. അങ്ങനെയാണെങ്കിൽ ഈശ്വരൻ ജഗത്തിനെ സൃഷ്ടിക്കുന്നതിനും എന്ത് ചെയ്തു ആഗ്രഹിച്ചു. ഇന്ന് കാലദേശങ്ങളെല്ലാം അനുകൂലമായിരിക്കണം. കുലാലൻ കൂടെ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം, എന്തൊക്കെ വേണം, കാലം വേണം, ദേശം വേണം, ഇതൊക്കെ വേണം. അങ്ങനെയാണ് ഈശ്വരൻ കാലദേശങ്ങളൊക്കെ ആശ്രയിച്ച് എന്ത് ചെയ്യുന്നു, സൃഷ്ടിക്കുന്നു. ഇതൊക്കെ ഈ പ്രകൃതിയെ നിരീക്ഷിച്ച് അതിൽ നിന്നും എത്തിച്ചേരുന്ന ഊഹാപോഹങ്ങളും സങ്കല്പങ്ങളും ഭാവനയും എല്ലാം കൂടെ പിടിച്ചു. അതാണ് പ്രകൃതി പരിണമിച്ചെന്ന് പറഞ്ഞാൽ ഭഗവാൻ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. മായയും മായാവി മായാവിനോദം അതൊക്കെ പിന്നെ ഇതിന്റെ വ്യാഖ്യാനം ആ പറയുന്നതെല്ലാം എന്താണ് സൃഷ്ടിയെ സംബന്ധിച്ചുള്ള വ്യാഖ്യാനം, അദ്വൈതപരമായോ വിശിഷ്ടാദ്വൈതമായിട്ടോ ഒക്കെ വ്യാഖ്യാനിക്കാം. ഇതൊക്കെ വ്യാഖ്യാനിക്കാം, അതൊക്കെ എന്താണോ സിദ്ധാന്തങ്ങളെ വ്യാഖ്യാനിക്കുക, വ്യാഖ്യാനത്തിലൂടെ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കും. ആ രീതിയിലാണ് സിദ്ധാന്തങ്ങളെ വ്യാഖ്യാനിക്കാന്ന് പറഞ്ഞാൽ എന്താണ്, എന്താണ് പറഞ്ഞു, ഒരു സിദ്ധാന്തം ദൈവമാണ് സൃഷ്ടിച്ചത്. അപ്പൊ അതിനാ ദൈവത്തിന് സൃഷ്ടിക്കാൻ പറ്റും. ചോദ്യങ്ങളും മറുപടികളും, ചോദ്യങ്ങളും മറുപടികളും ഒക്കെ ഒന്നാണ് സിദ്ധാന്തത്തിന്റെ വ്യാഖ്യാനം. ഈ വ്യാഖ്യാനങ്ങളിലൂടെ സിദ്ധാന്തത്തിൽ എത്തിച്ചേരും. എങ്ങനെയാണ് ആരാധകത്തിന് സൃഷ്ടിച്ച് ചോദ്യം, എങ്ങനെ സൃഷ്ടിച്ചു, എന്തിനു വേണ്ടി സൃഷ്ടിച്ചു, ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു അവസാനം ഒരു സിദ്ധാന്തത്തിൽ എത്തിച്ചേരും. ഈശ്വരൻ സൃഷ്ടിച്ചു, ഈശ്വരൻ എന്തിനു വേണ്ടി സൃഷ്ടിച്ചു, ലീല. ഈശ്വരൻ സൃഷ്ടിച്ച ലീല, ലീല എന്ന് പറഞ്ഞാൽ എന്താ തമാശ, ഈശ്വരന് പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നും. എന്തുകൊണ്ട് ലീല എന്ന് പറയുന്നു, എന്തുകൊണ്ട് ലീല എന്ന് ശങ്കരാചാര്യർ പറയും ആപ്തകാമസ്യത്തെ. ആപ്തകാമം എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ കാമങ്ങളും നിറവേറ്റി, എല്ലാ കാമങ്ങളും നിറവേറ്റി വന്നു, എല്ലാ കാമനങ്ങളും പൂർത്തീകരിച്ചാണ്. സൃഷ്ടിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു കാമം വരാൻ ചാൻസ് ഇല്ല, ഒരു സാധ്യതയില്ല. സൃഷ്ടിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു ആഗ്രഹം, എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു സൃഷ്ടിച്ചെന്തെങ്കിലും സാധിക്കും, അങ്ങനെ ഒരു ആഗ്രഹം. ഈ പ്രപഞ്ചത്തിന് സൃഷ്ടി നടക്കുന്നത് ആണും പെണ്ണും ചേർന്ന് സൃഷ്ടി നടത്തുന്നത് പിന്നെ കാമനങ്ങൾ കൊണ്ടാണ്. കാമന ഇല്ലെങ്കിൽ പിന്നെ സൃഷ്ടിക്കും, ഈശ്വരൻ എന്ന് വെച്ചാൽ ഒരു കാമന ഇല്ലാത്ത പിന്നെ സൃഷ്ടിക്കും. അൾട്ടിമേറ്റ് എന്ന് പറയും അനുഭവമായി ദൈവന്തിനെ സൃഷ്ടിച്ചു. എന്താണ് ട്രൂത്ത് എന്ന് പറയുന്നത്, എന്താണ് ആദ്യം മനസ്സിലാക്കും. അവൻ ആക്രത കള്ളമേ പറയത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ദൂതം പറഞ്ഞല്ല ഭൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാലിറ്റിയെ കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഭൂതം എന്ന് പറയുന്നത്. റിയാലിറ്റിയെ കുറിച്ചുള്ള ഒരു പ്രസ്താവന തന്നെയാണ് ഭൂതം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഞാൻ പറയുകയാണ്, ഇപ്പോ 9:55 ഇവിടെ ഇത് ഒരു റിയാലിറ്റിയെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം നമ്മൾ ക്ലോക്കിൽ 9:55 9:55 എന്ന് പറയുന്നതാണ് റിയാലിറ്റി. അതിനെ കുറിച്ചുള്ള എന്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ് ട്രൂത്ത് എന്ന് പറയുന്നത്. അപ്പൊ 9:55 എന്ന് പറയുന്ന റിയാലിറ്റി എന്തുകൊണ്ട് റിയാലിറ്റി എന്ന് പറയുന്നു എനിക്കും മറ്റവനും അടുത്തിരിക്കുന്നു എല്ലാവർക്കും ഇപ്പം എന്താണ് 9:55 സ്റ്റേറ്റ്മെന്റ് പറയുന്ന ആരാണ് ഞാൻ. എന്റെ സ്റ്റേറ്റ്മെന്റ് ട്രൂത്തും ആ സമയം എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയാണ്. നമ്മുടെ വ്യത്യാസം മനസ്സിലാക്കാം. ഇനി നിങ്ങളീ പറയുന്ന ട്രൂത്ത് അല്ല നിങ്ങളീ പറയുന്നത് ബ്രഹ്മം എന്ന് പറയുന്നത്. അതിന് എന്താ പറയുന്നത് പരമാർത്ഥിക സത്യം എന്ന് പറഞ്ഞാൽ ഒരു അൾട്ടിമേറ്റ് റിയാലിറ്റിയാണ്. മെറ്റാഫിസിക്സിൽ അതിനെ എന്താ പറയും അൾട്ടിമേറ്റ് റിയാലിറ്റി. അതൊരു റിയാലിറ്റി അല്ല, അൾട്ടിമേറ്റ് റിയാലിറ്റി. ആ അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? അൾട്ടിമേറ്റ് റിയാലിറ്റി എന്താണ്? അതൊരു ഫെയ്ത്ത് ആണ്, മനുഷ്യൻ വിശ്വാസമാണ്. മെറ്റാഫിസിക്കൽ ബിലീഫ് എന്ന് പറയും ഇതൊക്കെ വേർതിരിച്ചറിയണം. അതൊരു മനുഷ്യന്റെ വിശ്വാസമാണ്. ഇപ്പൊ വെറുതെ അർത്ഥമറിയാതെ വാക്കുകളൊക്കെ എടുത്ത് പ്രയോഗിക്കരുത്. മതപ്രഭാഷണത്തിൽ പറയാം, കാരണം ആൾക്കാർക്ക് ഇതിനെ കുറിച്ചൊന്നും പോകുന്നില്ല. നമുക്ക് എന്തുകൊണ്ട് പറയാം, എന്നാലും ചിന്തിച്ചേ പറയാം. അപ്പോ സത്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ലോകത്തുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പൊ പകരുന്നത് സത്യമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പകരാണെന്ന് ഞാൻ പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ് സത്യമാണെന്നാണ്. ഈ പകരെന്ന് പറയുന്നത് എന്താണ്? എന്താണ് അതൊരു റിയാലിറ്റിയാണ്. യൂണിവേഴ്സൽ റിയാലിറ്റി എന്ന് പറയും. അത് എന്താണ്? ഫെയ്ത്ത്. അതൊരു ഫെയ്ത്താണ്. സത്യം ഞാൻ അനന്ത ബ്രഹ്മ എന്ന് പറയുന്നത് അദ്വൈതികളുടെ വിശ്വാസം എല്ലാവരും അതംഗീകരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന്റെ ഫെയ്ത്ത് എന്ന് പറയുന്നത്. കുറച്ച് പേര് പറയുന്നു സത്യം ഞാൻ അനന്ത ബ്രഹ്മ എന്ന് പറഞ്ഞാൽ അത് കുറച്ച് പേരുടെ വിശ്വാസമാണ്. അതൊരു റിയാലിറ്റിയാണ്. റിയാലിറ്റി ആണെങ്കിൽ എന്ത് വേണം? എല്ലാവരും അംഗീകരിക്കും. അംഗീകരിച്ചില്ലെങ്കിൽ റിയാലിറ്റിയാണ്. പക്ഷെ എല്ലാവർക്കും അംഗീകരിക്കുന്നതിനുള്ള ഒരു സാധ്യത വേണം. അപ്പൊ ഇവിടെ പകരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും ഇന്ത്യയിലുള്ള എല്ലാവരും അംഗീകരിക്കും. ലോകത്തിലടുത്തും അംഗീകരിക്കില്ല. അപ്പൊ അതിനൊരു സാധ്യതയുണ്ട് ഇത് പകരെന്ന് പറഞ്ഞാൽ അംഗീകരിക്കുന്നതിനുള്ള. അത് എന്താണ്? ഒരു ഫെയ്ത്ത് അല്ല. പക്ഷെ സത്യം ഞാൻ അനന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കുന്നവര് വിരലിലെണ്ണാവുന്ന ആൾക്കാരും ആളിന്റെ കൂടുതൽ അനുസരിച്ചല്ല. വിശ്വാസങ്ങൾ അങ്ങനെയാണ്. ക്രിസ്ത്യാനിയുടെ വിശ്വാസം വരെ, ഹിന്ദുവിന്റെ വിശ്വാസം വരെ, മുസ്ലിമിന്റെ വിശ്വാസം വരെ, ഇതൊക്കെ വിശ്വാസങ്ങളാണ്. അതുപോലെ വിശ്വാസമാണ് എന്താ? സത്യം ഞാനും അനന്ത ബ്രഹ്മം കയറുന്നുണ്ടാവും, കത്തുന്നുണ്ടാവും. ശാസ്ത്രത്തിനൊന്നും പ്രൂഫ് ചെയ്യാൻ പറ്റില്ല. ശാസ്ത്രത്തിൽ എന്താണ് സ്റ്റേറ്റ്മെന്റുകളെ ഉള്ളൂ. അതൊന്നെങ്കിൽ ട്രൂ ആകാം, ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആകാം. മനസ്സിലായോ? ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ട്രൂ സ്റ്റേറ്റ്മെന്റ്. പിന്നെ അറിയാം എന്താണ് നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. നമ്മൾ അതിനെ ട്രൂ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കരുതുന്നത് നമ്മുടെ ഫെയ്ത്താണ്. അവിടെയാണ് ഫെയ്ത്ത്. ട്രൂ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കരുതുന്നതാണെന്ന് ഫെയ്ത്ത്. വേറെ അറിയാം അത് ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ ഇവിടെ ഇപ്പൊ പകരാണെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റും. ഞാൻ പറയുന്നത് ഇപ്പൊ പകരാണ്. ട്രൂ സ്റ്റേറ്റ്മെന്റ് ഫാൾസ് സ്റ്റേറ്റ്മെന്റ്. ട്രൂത്ത് സ്റ്റേറ്റ്മെന്റ് അല്ല. അവരിവിടെ പകരുന്ന ഇല്ലല്ല, അങ്ങനെയല്ല. ലോകത്തിന്റെ എവിടെ മനുഷ്യരുന്നാലും അവർ പറയും ഇവിടെ ഇപ്പൊ പകരാണ്. അങ്ങനെ അവരിവിടെ ഇരിക്കണമെന്നില്ല. മനസ്സിലായോ? ഉത്തരധ്രുവത്തിലോ ദക്ഷിണ ധ്രുവത്തിലോ എന്നാലും പറയും ഇവിടെ പകരാണ്. ഇവിടെ അല്ല, ഉപനിഷത്ത് എന്ന് പറയുന്നതേ ക്രിസ്ത്യൻ ഫെയ്ത്ത്. അത് ഫെയ്ത്ത് ആണല്ലോ. ഈ ഉപനിഷത്തിൽ പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അല്ല, ശ്രദ്ധയൊന്നും വേണ്ട. എന്ത് വേണം? ഉപനിഷത്തിൽ പറയുന്ന എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എത്ര പറഞ്ഞാൽ നിങ്ങൾ തലക്കകത്ത് വിളിക്കാൻ പറ്റും. എന്താ വേണ്ടത്? അത് മനസ്സിലാക്കുന്ന നമുക്ക് കമന്ററി വേണം. കമന്ററി ഉണ്ടെങ്കിലേ പറ്റും. ആ കമന്ററി ഉണ്ടെങ്കിൽ തന്നെ ആ കമന്ററി സംസ്കൃത രാമത്തിലാണെങ്കിൽ ആണ് കമന്റ് ചെയ്യാനുള്ളത്. നമുക്ക് മനസ്സിലാവില്ല. ആരെങ്കിലും നമുക്ക് ഇന്റർപ്രറ്റ് ഇംഗ്ലീഷിലോ മലയാളത്തിലോ പറഞ്ഞു. എന്നാലും ഉപനിഷത്ത് പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പറയുന്ന കേട്ടിട്ട് നമ്മളും പറയിട്ടു. അപ്പൊ ഉപനിഷത്ത് പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിന് കമന്ററി വേണം. അത് കമന്ററി എന്ന് പറയുന്നത് തന്നെ സംസ്കൃതത്തിലായാലും നമുക്ക് മനസ്സിലാകത്തില്ല. നമുക്ക് മനസ്സിലാക്കണം. പിന്നെ ഇന്റർപ്രറ്റേഷൻ അത് എങ്ങനെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഒക്കെ ആരെങ്കിലും പറഞ്ഞു തരുന്നു. അത് പറഞ്ഞു തരുന്നത് ആരായിരിക്കണം എന്നുള്ളത് പിന്നെ ട്രഡീഷൻ നോക്കും. ഏത് ട്രഡീഷനാണെന്ന് പറയുന്നു. ശങ്കരാചാര്യ ട്രഡീഷനാണോ, മാധവന്റെ ട്രഡീഷനാണോ, രാമാനുജന്റെ ട്രഡീഷനാണോ. അപ്പൊ പിന്നെ നമ്മൾ വിശ്വസിക്കുന്ന തന്നെ ആദ്യം ഉപനിഷത്ത്, കമന്ററി, അതിന്റെ ട്രാൻസ്ലേഷൻ, പിന്നെ എന്താ ട്രഡീഷൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? എന്തൊക്കെയാണ്? ഉപനിഷത്ത്, ആദ്യത്തെ ഇന്റർപ്രിട്ടേഷൻ, കമന്ററി, പിന്നെ ട്രാൻസ്ലേഷൻ, പിന്നെ ട്രഡീഷൻ. ഇനി ട്രഡീഷൻ എന്ന് കഴിഞ്ഞാലും പോരാ, അല്ല ഡോക്മാസ് എന്തെന്നറിയണം. മനസ്സിലായോ? എന്താണ് ഇതിന്റെ ഡോക്മാ എന്നറിയണം. ഇപ്പൊ എന്തൊക്കെയാണ് ഉപനിഷത്ത് അറിയണമെങ്കിൽ എന്തൊക്കെ വേണം? എന്തൊക്കെ വേണം? ഞാൻ പറഞ്ഞത് മാറി മനസ്സിലാക്കി പറ. എന്താണ് ഈ പറയുന്നത്? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലല്ലോ. പറയുന്നത് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് രണ്ടുകൂടെ പറയാം. I said that there is something beyond the words. We cannot explain to that. I know. Even Upanishad is incapable of revealing that. That thing is revealing. We are, you know, what is it? Acharya and Shastra. They are just revealing. I know. Purvi writer or Kalpana. We are talking about that. That is the ultimate truth. So that is verse is, you know, incapable of revealing that. Then there is a... that's why we can understand. That is why... അതിനാണ് പറഞ്ഞത് ബിലീഫാണ്. ഇപ്പൊ പറഞ്ഞോ, ഇവർ ഞാൻ പറഞ്ഞു ഇതെന്താ ബിലീഫാണ്, അതിനാണ് പറയുന്നത്. ഇതൊരു ബിലീഫാണ്, വിശ്വാസമാണ് മനുഷ്യന്റെ. എന്തിനു ഞാൻ പറയുന്നു, നമ്മൾ രണ്ടുപേരും ഒരിടത്തി തോന്നുന്നത്. ഇതൊക്കെ പറഞ്ഞാൽ ബിലീഫാണ്. പക്ഷേ എനിക്ക് പോട്ടെ, പറയാൻ പറഞ്ഞത് എഗ്രിയുണ്ടോ? എനിക്ക് പറയാമല്ലോ, കൺഫ്യൂസ് ആവണ്ട, കൺഫ്യൂസ് ഒന്നും ആവണ്ട. അതെ, നമ്മള് അതൊന്നുമില്ലാതെ എന്ത് നമ്മള് എന്ത് നമ്മൾ പൊത്തിപ്പിടിച്ചോണ്ടിരുന്നാലും ശരി, പിന്നെ നമുക്ക് ശരിയല്ലാന്ന് തോന്നി കഴിഞ്ഞാൽ, അല്ല നമ്മള് ശരിയല്ലാന്ന് തോന്നിയാ ശരിയല്ലാന്ന് തോന്നി നമ്മൾ കളയത്തില്ല. നമ്മള് ജീവിതത്തിൽ പലതും വിശ്വസിച്ചിട്ടുണ്ട്, കളഞ്ഞിട്ടില്ലേ? ഉണ്ടല്ലോ. ഏത് വിശ്വാസങ്ങളും നമുക്ക് ശരിയല്ലെന്ന് തോന്നിയാൽ കളയാം, അത്രേ ഉള്ളൂ. അതൊന്നും ഒരു വലിയ കാര്യമില്ല, നസ്തി പിടിച്ച കാര്യങ്ങളല്ല നമ്മുടെ ബുദ്ധിയില്. അപ്പൊ എന്താണ് ഉപനിഷത്തിനെ എടുത്തു കഴിഞ്ഞാൽ ഉപനിഷത്തിന്റെ ഇന്റർപ്രിട്ടേഷൻ, പിന്നെ അതിന്റെ ട്രാൻസ്ലേഷൻ, പിന്നെ അതിന്റെ ട്രഡിഷൻ, പിന്നെ അതിന്റെ ഡോഗ്മാസ്, ഇത്രയും വന്നു കഴിയുമ്പോഴാണ് നമ്മൾ പറയുന്നത് ബ്രഹ്മം ഇന്നതാണ്. ഇത് ഒരാളുടെ വ്യാഖ്യാനം അനുസരിച്ച് പറയുന്നതാണ്, ഒരാളുടെ വ്യാഖ്യാനം അനുസരിച്ച് നമ്മളൊക്കെ പറയുന്നത്. ശങ്കരാചാര്യന്റെ വ്യാഖ്യാനം അനുസരിച്ച് അത് ഗുരു എന്ന് പറഞ്ഞാലും ശങ്കരാചാര്യ എന്ന് പറഞ്ഞാലും ആരും വേണം. ഇതെന്ന് പറയുന്നത് എന്താണ്? മായിയാണ് ഇത് സൃഷ്ടിച്ചത്. ശങ്കരാചാര്യ പറഞ്ഞാലും ഗുരു പറഞ്ഞാലും ഒന്നാണ്, മായിയാണ് ഇത് സൃഷ്ടിച്ചത്. പിന്നെ വേറൊരാളുണ്ട്, ഇതുപോലെ തന്നെ സംസ്കൃതത്തിന് മനസ്സിലായി, അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു, പിന്നെ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, അതിന്റെ ട്രഡീഷൻ ഉണ്ട്, അതിന്റെ ഡോഗ്മാസ് ഉണ്ട്. അവര് പറയുന്നത് ഈ ശങ്കരാചാര്യ പറയുന്നതും അസംബന്ധവും അസത്യവും പറയുന്നതുകൊണ്ട് കള്ളമെന്നാണ്. മനസ്സിലായോ? രണ്ടിനും അവർക്ക് ആധാരമായിരിക്കുന്ന ഒരേ ഉപനിഷത്ത്, ഒരേ ഉപനിഷത്ത് വെച്ചുകൊണ്ട് തന്നെയാണെന്ന് പറയുന്നത്. ശങ്കരാചാര്യ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കള്ളമാണെന്ന് പറയുന്നത്. അവർക്ക് നമ്മളെക്കാളും പല യോഗ്യതകളുണ്ട്. ഒന്നെന്താണ്? അവർക്ക് നമ്മളെക്കാളും സംസ്കൃതം നല്ലോണം അറിയാം, ഒന്ന്. പിന്നെ നമ്മളെക്കാളും വലിയ പണ്ഡിതന്മാരാണ് അവർ, നമ്മളെക്കാളും ബുദ്ധിയുള്ളവരാണ്, അങ്ങനെ നമ്മളെക്കാളും ഒരുപാട് കഴിവുകളുള്ള ആൾക്കാരാണ് ഇവർ രണ്ടുപേരും, അത് ശങ്കരാചാര്യ രാമാനുജൻ. അത് ശങ്കരാചാര്യ പറയുന്നതാണെന്ത് ബ്രഹ്മം എന്ന് വെച്ചാൽ ഇന്നതാണ്, അതിന് രാമാനുജാചാര്യ പറയുന്നത് കള്ളമാണ് പറയുന്നത്, അസംബന്ധമെന്നാണ് പറയുന്നത്. അപ്പോൾ ചിലരെന്ത് ചെയ്യുന്നു, ശങ്കരാചാര്യ പറയുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കും ചില മണ്ഡന്മാർ. ചില മണ്ഡന്മാർ വിചാരിക്കുന്നു രാമാനുജാചാര്യാണ് പറഞ്ഞത് വിശ്വസിക്കും, എന്നിട്ട് അവർ പറയുന്നത് എല്ലാം അസ്ഥി പിടിച്ചു പോയി എനിക്ക് പറയാൻ പറ്റില്ല. ഇത്തരം ആൾക്കാരെ കുറിച്ച് നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? എന്ത് പറയും അവരെ കുറിച്ച്? സാധുക്കൾ എന്ന് പറഞ്ഞപ്പോൾ പാഴ്ജന്മങ്ങളെന്നെ പറയാൻ പറ്റില്ല. അതെന്ത് പറയും? എന്തുകൊണ്ട്? ഒരു ഒരേ സാധനം, ഒരേ വംശത്ത് ഒരാൾ വ്യാഖ്യാനിച്ച് പറഞ്ഞു ബ്രഹ്മ ഇന്നതാണെന്ന് പറഞ്ഞു, വേറെ ആൾ വ്യാഖ്യാനിച്ച് പറയുന്നു അതങ്ങനെയൊന്നുമില്ല ഇങ്ങനെയാണ്, അയാൾ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ അസംബന്ധമാണ് വിവരദോഷം എന്ന് പറയുന്നു. ഇതിലായാലും ഒന്നിനെ പിടിച്ച് തൂങ്ങി കിടക്കുന്ന ഒരാളെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? അല്ല, ഞാനും അദ്വൈതത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, പറഞ്ഞു ഞാനും അദ്വൈതത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നോക്കി, അത് വിശ്വസിക്കുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചല്ലോ, ഇന്നാണ് ഇതാ വിശ്വസിക്കുന്നത്, അംഗീകരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് എന്താ പ്രയാസം? അതിന് മറ്റുള്ളവർക്ക് എന്താ പ്രയാസം? ഒരാൾ വിശ്വസിക്കും, അംഗീകരിക്കുന്നു. എനിക്കിപ്പോ അത് അംഗീകരിക്കും, അദ്വൈതം അംഗീകരിക്കുന്നു, ഞാൻ അംഗീകരിക്കുന്നു. വേറെ എന്താ പ്രശ്നം? പ്രശ്നം എവിടെയാണ് നടക്കുന്നത്? എവിടെയാണ് പ്രശ്നം? എവിടെയാണ് നടക്കുന്നത്? ആ, ഏതെങ്കിലും ഒന്നിനെ വിശ്വസിച്ചിട്ട് ഇത് മാത്രമാണ് ശരിയെന്ന് പറയുന്നിടത്താണ്. നമുക്കറിയില്ല, അതിനാണ് സാറിന് പറയുന്നത് പൊട്ടക്കിണറ്റിലെ തവള എന്ന് പറയും. പൊട്ടക്കിണറ്റിലെ കിടന്ന തവള വിചാരിക്കുന്ന എന്താണ്? മേളോട് കാണുന്ന ഇതാണ് പ്രപഞ്ചം എന്ന് വിചാരിക്കും. അതിനപ്പുറമുള്ള അനുഭവം ഒന്നും അറിയാൻ പറ്റില്ല. അതിപ്പോ തവളയുടെ ഒരു ക്വാളിറ്റിയാണ്, എന്നാലേ പറയാൻ പറ്റും. ഒരാൾ പറയണം, ആ എനിക്ക് വേറൊന്നും അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ബൈബിൾ, ജീവിതത്തിൽ ബൈബിൾ അല്ലാതെ ഒരു വസ്തു കണ്ടിട്ടില്ലാത്തവരെ സംബന്ധിച്ച് അവർക്ക് ബൈബിളാണോ ശരി? ഖുർആനല്ല, വേറെ കണ്ടിട്ടില്ലാത്തവരാണോ? അതാണോ ശരി? അതെന്താ കൊഴപ്പം? അങ്ങനെ ഒരാൾക്ക് വിശ്വസിക്കുക, അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസികളെന്ന് പറയുന്ന ലോകത്ത് എവിടെയായാലും അങ്ങനെ ഖുർആൻ ശരിയെന്ന് വിശ്വസിക്കുന്നു, അത് ശരിയാണ്. ബൈബിൾ ശരിയാണെന്ന് വിശ്വസിക്കുന്നു, അത് ശരി എന്ന് പറയുന്നു. അങ്ങനെയാണ്. ഇവിടെയാണ് ഗുരു പറയുന്നത് എന്താണ്? ഇന്നത് മാത്രം സത്യം, മനസ്സിലായോ? ഇന്നത് മാത്രമാണ് സത്യം എന്ന് വാശി പിടിക്കാൻ പാടില്ല. സംഭാഷണത്തിൽ പറയും, ഇന്നത് മാത്രമാണ് ശരി, ഞാൻ വിശ്വസിക്കുന്നതാണ് ശരിയെന്ന് ഒരിക്കലും കരുതരുത്. ഇതാണ് ഗുരു പഠിപ്പിക്കുന്നത്, മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞില്ലേ, ഞാനിത് വിശ്വസിക്കുന്ന അതുകൊണ്ട് ഇതാണ് ശരി, അങ്ങനെ കരുതരുത്. അത് തന്നെ, അത് മാത്രമാണ് ശരിയെന്ന് കരുതാൻ പാടില്ല. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഒരാൾ കണ്ടു പിടിക്കുന്നത് സാറ്റിസ്ഫാക്ഷൻ കിട്ടും, കഞ്ചാവ് പഠിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ കിട്ടും, അതുകൊണ്ട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുന്നത് ശരിയാവും. അങ്ങനെ ശരിയാവത്തില്ലല്ലോ, സാറ്റിസ്ഫാക്ഷൻ പലർക്കും പലതാണ്. അതിന് കാര്യമില്ല, ഇത്രയാണ് ഗുരു പറഞ്ഞിരിക്കുന്ന എന്താണ്? താൻ കരുതുന്നത് മാത്രമാണ് ശരിയെന്ന് കരുതാൻ പാടില്ല. പിന്നെ നിങ്ങൾക്ക് യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഏതിനോടെയാണ് അന്വേഷിക്കാം? ഏതിനോടെയും നിങ്ങൾക്ക് യാഥാർത്ഥ്യത്തെ അന്വേഷിക്കാം, ഏതിനോടെയും. അല്ലാതെ ഇത് മാത്രമാണ് ശരി, അതിലേ ഇത് മാത്രമാണെന്നും ശരിയെന്ന് വിശ്വസിക്കുന്നവരെ ലോകമുണ്ട്, ഇല്ല. അതാണ് ഈ സർവ്വ കരുതത്തിന് കാരണം എന്നാണ് ഗുരു പറയുന്നത്. ഒരാൾ വിശ്വസിക്കുന്നു ബൈബിൾ ആണ് ശരി, വേറെ ആൾ വിശ്വസിക്കുന്നു എന്താണ് ഖുർആനാണ് ശരി, വേറെ ആൾ വിശ്വസിക്കുന്നു ശങ്കരാചാര്യരാണ് ശരി, എല്ലാത്തിനും മണ്ടന്മാരാണ്. നമുക്ക് ഗുരുദേവനോട് അദ്വൈതം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഗുരുദേവൻ അദ്വൈതം എഴുതി വെച്ചു അല്ലേ. ഗുരുദേവൻ അദ്വൈതം മനസ്സിലാക്കുന്നതിന് വേണ്ടി അദ്വൈതം എഴുതി വെച്ചു, ജാതി മനസ്സിലാക്കുന്നതിന് വേണ്ടി ജാതി എഴുതി വെച്ചു, അഹിംസ മനസ്സിലാക്കുന്നതിന് വേണ്ടി അഹിംസ എഴുതി വെച്ചു, എന്തെല്ലാം ഗുരു എഴുതി വെച്ചു. ഗുരു പറഞ്ഞത് അത് മാത്രം സത്യത്തിലെത്തിക്കും എന്നല്ല പറഞ്ഞു, അവിടെ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കും. ഇത് മാത്രമേ സത്യത്തിലെത്തിക്കുമെന്ന് ഗുരു പറഞ്ഞിട്ടില്ല. സത്യത്തിലേക്ക് എത്തുന്നതിന് ഏത് ഉപയോഗിക്കാമെന്നാണ്. അതാണ് ഗാന്ധിജിയും എന്താണ് ഗാന്ധിജിയും ഗുരുവും തമ്മിലുള്ള സംഭാഷണത്തിൽ. അപ്പൊ സനാതന ധർമ്മമാണ് മോക്ഷത്തിലേക്ക് എത്തിക്കുന്നതെന്നാണ് ആര് പറഞ്ഞത്? വിവരദോഷി. അപ്പൊ ഗുരു എന്താ പറഞ്ഞത്? മറ്റ് മതങ്ങളിലും മോക്ഷമാർഗമുണ്ടല്ലോ, മനസ്സിലായി? അപ്പൊ ക്രിസ്ത്യാനിക്കും മോക്ഷമുണ്ട്, ഇസ്ലാമിനും മോക്ഷമുണ്ട്, എല്ലാവർക്കും മോക്ഷമുണ്ട് എന്ന് വെച്ചാൽ മോക്ഷമാർഗമായിട്ട് ഏതിനെ സ്വീകരിക്കാം? അല്ല, ഒന്ന് മാത്രമൊന്നല്ല, സനാതന ധർമ്മം മാത്രമല്ല, കൂട്ടിയിട്ടില്ലല്ലോ, ഒന്ന് മാത്രമാണ് മോക്ഷമാർഗം എന്നുള്ളതല്ല ഗുരുവിന്റെ. അതാണ് ഗുരുവിന്റെ കാഴ്ചപ്പാട് മനസ്സിലാക്കണം, മനസ്സിലായോ? അപ്പൊ ഈ ഈ പറഞ്ഞതിപ്പോ എന്താണ് ദേവാത്മൻ സ്വാമി വിശ്വസിക്കുന്നത് അദ്വൈതം മാത്രമാണ് മോക്ഷമാർഗം എന്ന് വെച്ചാൽ അദ്വൈതം മാത്രമാണ് ശരി, ബാക്കിയുള്ളതെല്ലാം തെറ്റെന്ന് പഠിപ്പിക്കുന്ന സനാതനധർമ്മം അല്ലെ പറയുന്ന മുഴുവൻ കേൾക്കും. പറയുന്ന സനാതനധർമ്മത്തിന്റെ എന്താണ് വക്താക്കളുടെ ഒരു വിഭാഗം പറയുന്നതാണ് ഇതുവരെ പഠിച്ചത്. ഗുരു നിന്ന് പഠിക്കേണ്ടതല്ല, മനസ്സിലായോ? ഗുരുവിൽ നിന്ന് പഠിക്കേണ്ടത് എല്ലാം മോക്ഷമാർഗങ്ങളാണ് എന്നാണ് ഗുരു പറയുന്നത്. അത് ഗാന്ധിജിയോട് വ്യക്തമായി പറയും. പിന്നെ ഗാന്ധിജി ഒന്നും ഉണ്ടാവില്ലായി പോയി. അപ്പൊ നമ്മൾ അവിടെ പഠിക്കുന്നതല്ല ബ്രഹ്മവിദ്യാലയത്തിൽ പഠിക്കുന്നത്, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, മനസ്സിലായോ? അവിടെ പഠിപ്പിക്കുന്ന ഒരു ഒന്നേ ഉള്ളൂ മോക്ഷത്തിന്റെ മാർഗം. ഇപ്പൊ മനസ്സിലായതാണ് ഗുരു പറയുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞത് ഗുരു ഇങ്ങനെ പറയുന്നോണ്ടാണ് ഞാൻ ഇതിനെ ശരിയെന്ന് ചോദിച്ചത്. ഇപ്പൊ ഇപ്പൊ വന്നപ്പോഴത്തേക്ക് അതിനൊരു സംശയമായി. പോകുന്നു, കറക്റ്റ്, അതാണ്. അതെ അതെ, അതാണ് ഗുരുവിന്റെ കാഴ്ചപ്പെടുന്നതാണ്. എല്ലാ മതങ്ങളും ഗാന്ധിയോട് നേരിട്ട് പറഞ്ഞത്, ഗാന്ധി ഞാൻ മറുപടി പറഞ്ഞത്, എല്ലാ മതങ്ങളും മോക്ഷമാർഗത്തെ കാണിക്കുന്നു. പിന്നെ എല്ലാ മതങ്ങളും വേണ്ടാതിനുണ്ട്, അതുകൊണ്ട്. അപ്പൊ മോക്ഷമാർഗത്തെ കുറിച്ചാണ് പറയുകയാണെങ്കിൽ എല്ലാ മതങ്ങളിലും ഉണ്ട് അല്ല, അതിനപ്പുറം നമ്മള് മറ്റു വിഷയങ്ങളും ഉണ്ട്. അതിനപ്പുറം എന്താണ് ചൂഷണം? അതിനപ്പുറം നമ്മൾ റിയാലിറ്റികളെ മനസ്സിലാക്കുകയാണെങ്കിൽ അത് മതത്തിന് പുറത്തുണ്ട്, മതത്തിൽ നിന്ന് റിയാലിറ്റി മനസ്സിലാക്കാൻ പറ്റില്ല. മതത്തിന് പുറത്ത് എന്താണ് റിയാലിറ്റി എന്ന്, അത് ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ് ഇവിടെ ഇപ്പൊ പകലാണ്, ഇത് മതത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ്, ഇതുപോലുള്ള റിയാലിറ്റി. അപ്പൊ ഗുരുവിന്റെ കാഴ്ചപ്പാടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗുരുവിന്റെ കാഴ്ചപ്പാടും എല്ലാത്തിനും ഉൾക്കൊള്ളുന്നതാണ്, അങ്ങനെ പുറന്തള്ളുന്നതല്ല. മറ്റൊരു പഠിപ്പിക്കുന്ന എന്താണ്, ഇത് ഞങ്ങൾ പറയുന്നത് ശരി, ബാക്കി എല്ലാത്തെ മറ്റെല്ലാം ഗുരുവിന് അങ്ങനെ ഒരു കാഴ്ചപ്പാടല്ല, മനസ്സിലായി? അതാണ് ഇതേ ഒരു ആശയം തന്നെയാണ് ഹിന്ദു സനാതനധർമ്മ വിശ്വാസിയാണോ ഹിന്ദു മതവിശ്വാസിയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളിലും. ഇപ്പൊ ഗുരു അദ്വൈതത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് അദ്വൈതം മാത്രമാണ് സത്യം എന്നൊരാൾക്ക് വ്യാഖ്യാനിക്കാം. ഗുരു എന്താണ് ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയോണ്ട് ഗുരു മറ്റ് ഹിന്ദുക്കളെ പോലെ ഒരു ഹിന്ദുവാണെന്ന് വ്യാഖ്യാനിക്കാം, മനസ്സിലായി? ഒരു ഉപനിഷത്തിന് ദേവന്മാരെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് മറ്റ് സനാതന ധർമ്മവാദികളെ പോലെ ഒരു സനാതന ധർമ്മവാദിയാണ് ഗുരു എന്ന് ഒരാൾക്ക് തർക്കിക്കാം, ഒരു തർക്ക വിഷയമാണ്. പക്ഷെ ഗുരുവിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അതിനൊക്കെ ഉപരിയാണ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ ആദ്യം ഇത്തവണത്തെ ജീവി മാസികയുടെ ആദ്യം എടുത്ത് ഇതാരട്ടി എടുത്തത് വളരെ നന്നായിട്ടുണ്ട്. ഞാൻ വായിച്ചിട്ടുള്ളതാണെങ്കിൽ ഇത് വായിക്കും. വയറും ഹൃദയവും തലയും രക്ഷിക്കുക. അപ്പൊ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയ്ക്ക് പോകുമ്പോഴത്തേക്ക് സാധാരണ ആൾക്കാർ അവിടെ ചെയ്യുന്ന എന്താണ്, നമ്മുടെ വിശാലാനന്ദ സ്വാമി പറഞ്ഞിട്ട് എന്തായിരിക്കും ചെയ്യുന്നത്? അവിടെ ചെന്ന് ഗുരു മതപ്രഭാഷണം നടത്തുക അല്ലേ? ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് പോവുകയാണ്, മതപ്രഭാഷണമാണ് നടത്തുന്നത്. അപ്പൊ ഗുരുവിന്റെ കാഴ്ചപ്പാട് അതല്ലാന്ന് മനസ്സിലാക്കും, അത് ഒതുങ്ങുന്നതല്ല. ഗുരുവിടെ പറഞ്ഞ എന്താണ്, കുമാരൻ അവിടെ വെച്ചൊരു പ്രസംഗിച്ചു, എന്ത് വിഷയത്തെ കൊണ്ടാണ് പ്രസംഗിക്കേണ്ടത് സ്വാമി എന്ന എന്റെ സംശയ സ്വാമികൾ ഉടനെ തീർത്തു. അവർ പാവങ്ങളാണ്, അവരോട് ഒന്നാമതായി വയറിനെ നല്ല ഉണ്ണം രക്ഷിക്കാൻ പറയും, മനസ്സിലായി? അവിടെ ഇരിക്കുന്ന സമണ ദൈവമാണോ നിർഗുണ ദൈവമാണോ പിന്നെ അത് എത്രയാണ് ബിൽസാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. അധ്വാനിച്ച് പ്രവൃത്തി എടുത്താലല്ലാതെ അത് സാധിക്കില്ല. സായി കുമാരെ കാണുന്നില്ലേ, അവർ എത്ര അധ്വാനിച്ചു, പ്രവൃത്തി എടുത്ത് പണം സമ്പാദിക്കും, ഇതാണ് അമ്പലത്തിൽ പോയി പ്രസംഗിക്കുന്നത്. ഒന്ന് പഠിച്ചു വെച്ചു. രണ്ടാമതായി ഹൃദയം സൂക്ഷിക്കാൻ പറയും, ഹൃദയത്തെ നല്ലവണ്ണം സൂക്ഷിച്ചെങ്കിൽ അവരവരോടും മറ്റുള്ളവരോടും അനുകമ്പ ഉണ്ടാകില്ല. ഇതിന് ഇതാണ് ഗുരുവിന്റെ ഉപദേശം, മനസ്സിലായോ? അല്ലാതെ ഈ പറയുന്നത് പോലെ അമ്പലത്തിൽ പോയിട്ട് മായയെക്കുറിച്ചും മായയെക്കുറിച്ചും സംസാരിക്കാനല്ല. പിന്നെ മൂന്നാമത് പിന്നെ തലയൊന്ന് നല്ലവണ്ണം പരിപാലിക്കേണ്ടത്, പിന്നെ തലയാണ് നല്ലവണ്ണം പരിപാലിക്കേണ്ടത്. എന്ത് വിചാരിക്കുന്നതും ചെയ്യുന്നതും ബുദ്ധി ശരിയായി ഉപയോഗിച്ച് ചെയ്യണം. ഈ വിഷയം കുറെ കൂടി വിശദമാക്കി കുമാരൻ പ്രസംഗിച്ചാണ്, ഇതാണ് അമ്പലത്തിൽ പ്രസംഗിക്കേണ്ട കാര്യം, മനസ്സിലായി? അപ്പൊ ഗുരുവിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് നമ്മൾ ഈ പഠിച്ചു വച്ചിരിക്കുന്നതല്ല. ഈ രീതിയിലാണ് ഗുരു മനുഷ്യരോട് ഇടപെടാൻ പറഞ്ഞത്, മനുഷ്യരോട് സംസാരിക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് ഈ പൊട്ട സാധനങ്ങളൊക്കെ കളഞ്ഞിട്ട് മനുഷ്യന് ഉപകാരമുള്ള കാര്യങ്ങൾ ആദ്യം അത് എവിടെ തുടങ്ങണം, എവിടെ വയറ്റി തുടങ്ങണം. വയറ്, മനസ്സ്, ബ്രെയിൻ, ഈ രീതിയിൽ ജനങ്ങളോട് പറയണമെന്ന് പറയുമ്പോ അതിനകത്തെല്ലാം ഇതാണ് ഗുരുവിന്റെ കാഴ്ചപ്പാട്, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഈ അമ്പലത്തിൽ പ്രതിഷ്ഠിക്കുന്നത് ദർശനമാല പറഞ്ഞ അവർക്ക് പറഞ്ഞു കിട്ടും ഇതുപോലെയുള്ള ഇതാണ് അവർക്ക് കഥകൾ, അതൊക്കെ കഥ പറയുന്നതാണ്, അത് യാഥാർത്ഥ്യം. ആദ്യം വരെ അവിടെ ബ്രഹ്മവിദ്യാലയം, അവിടെയെങ്കിലും ബ്രഹ്മവിദ്യാലയം ഉണ്ടായിട്ടുണ്ട്, സംസ്കൃത വിദ്യാലയം. അത് നിത്യേന്ദ്ര എഴുതി വെച്ചിരിക്കുന്നത്, നിത്യേന്ദ്ര നിങ്ങളുടെ ഭാവനയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പുള്ളി അമ്മയുടെ വയറ്റിൽ ഇരുന്നപ്പോ രണ്ടാം മാസം പോലെ എല്ലാം ഞാൻ ഉണ്ടായെന്ന് എഴുതി വെച്ച ആളാണ്. തള്ളിന്റെ ആചാരമാണ്, തള്ളിന്റെ ആചാരമാണ് അങ്ങനെയുള്ളവരൊക്കെ പറയുന്ന പറഞ്ഞിട്ട് കാര്യം ഫൈറ്റ് ചെയ്യുന്നത് എന്നെ അറിയാം. പുള്ളി ഞാൻ വായിച്ചാണ് ഇങ്ങനെയൊക്കെ തള്ളി കളയും, തള്ളി മറിക്കും. അതിന്റെ കാര്യം ഇവർക്ക് പലതവണയായിട്ട് എഴുതി, പലതവണ എഴുതി കറക്റ്റ് ചെയ്ത് രൂപത്തിലാക്കി എടുത്താൽ അല്ല പെട്ടെന്ന് ഇങ്ങനെ എഴുതി വന്നു. അതിനാൽ പലരും ചോദിച്ചിട്ടായിരിക്കും. ആ പത്തെണ്ണം ആയിട്ട് അത് വെറും വെറും ഇത് ശരി ഒന്നുകൂടെ ചിന്തിക്കണം.